കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ പാട്ടുകൾ പോലെ തന്നെ മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ വീടും. അദ്ദേഹം വീടിനെ കുറിച്ച് എഴുതി സംഗീതം നൽകിയ പാട്ടിലൂടെ ആ വീട്ടിലെ വിശേഷങ്ങൾ കാണാം നടുമുറ്റത്ത്. ഒരു കുഞ്ഞു വീട്, നന്മയുടെ വീട്, മനസ്സിലെ വീട്, നല്ല വീട്. സ്വാഗതം. ഇത് തിരുവണ്ണൂർ നടയിലെ എൻ്റെ ഗൃഹം, കവിതയുടെ സംഗീതത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഗൃഹം. ഞാനങ്ങനെയാണ് ഇതിനെ, ഈ വീടിനെക്കുറിച്ച് പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുന്നത്. എത്രത്തോളം അത് എന്നാ സഫലമാണ്, സാർത്ഥകമാണ്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒരു സാമൂതിരി കൂലകങ്ങളുടെ നടുവിലാണ് ഈ സ്ഥലം. വളരെ പവിത്രമായ പിന്നെ കൃഷ്ണനാട്ടം രചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന നാട്ടിലെ സ്ഥലമാണ്. ഞാനിവിടെ ഒരു 15 സെൻറ് സ്ഥലം വാങ്ങിയിട്ട് ഇവിടെയാണ് വീട് വെച്ചത്. മുണ്ടോൾ അബ്ദുൽ ഖാദർ എന്ന എൻ്റെ ഒരു സുഹൃത്താണ്, കാസർഗോഡുള്ള ഒരാളാണ് ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള പ്ലാനൊക്കെ എൻ്റെ തന്നെ. അതിനകത്ത് എൻ്റെതായ കവിതയുടെയും സംഗീതത്തിൻ്റെയും ഒക്കെ ചെറിയ ഭ്രാന്ത് ഇതിനകത്ത് കടന്നിട്ടുണ്ടാവാം. ഏതായാലും ഇത് നിങ്ങളുടെയും വീടാണ്. വാതുക്കലമ്പലം കേൾവിക്കു നാമം, മുറ്റത്തു മുല്ലയുടെ നറുമണം, മണ്ണിൽ കരുത്തിൻ്റെ കാൽത്തഴമ്പ്, ചുവരിൽ മനുഷ്യൻ്റെ കൈയെഴുത്ത്, സൂര്യനു തുറക്കാൻ കിഴക്കേ. പിന്നെ എൻ്റെ വീട് നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു, കാണാം. അയലത്തെ ഉണ്ണിയും ഇവിടത്തെ ഉണ്ണിയും തുല്യം, ആശാരി മൂശാരി കൊത്തനും കൊല്ലനും കൽപ്പണിക്കാക്കുമുണ്ടിവിടെ അവകാശം. വീട് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥാനമായിരിക്കും. നമുക്ക് ജോലി കഴിഞ്ഞ് ഓടി എത്താനുള്ള, നമുക്ക് സാന്ത്വനം നൽകുന്ന, സ്നേഹം നൽകുന്ന സ്ഥലം. അതിനനുസരിച്ചാണ് ഒരു വീട് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. എൻ്റെ പൂജാമുറിയുടെ വിശേഷം എന്ന് പറയുന്നത്, പൂജാമുറിയിൽ മൂകാംബികയിലെ അമ്മയുടെ കിടാവിളക്കാണ്. അത് ഞങ്ങൾ 12 വർഷമായിട്ട് സൂക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധമായ മക്കയിലെയും വിശുദ്ധമായ ജെറുസലേമിലെയും മണ്ണ് ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഈ ഇരിക്കാനുള്ള സ്ഥലത്ത്, സിറ്റൗട്ട് എന്ന് പറയുന്നില്ല, ഈ പൂജാമുറിയിൽ നിന്ന് തൊട്ട് താഴെയുള്ളൊരു സ്ഥലം. അതിന് തൊട്ട് നിങ്ങൾ കാണുന്ന ഈ ഹാർമോണിയത്തിൻ്റെ ഒരു കഥയുണ്ട്. ഈ ഹാർമോണി അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഹാർമോണിയാണ്. ഈ ഹാർമോണിയത്തിൽ ശ്രുതിയിട്ടുകൊണ്ടാണ് മഹാനായ സംഗീത സംവിധായകൻ ശ്രീ രവീന്ദ്രൻ ഭരതം എന്ന ചിത്രം കമ്പോസ് ചെയ്യുന്നത്. അതേപോലെ ഈ ഇവിടെ 40 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന സ്ഥലമാണ്. ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ദേശാടനം എന്ന് പറഞ്ഞ പടം തുടങ്ങുന്നത്. അതുപോലെ പല പടങ്ങളുടെയും കമ്പോസിങ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ വലിയൊരു ഒരു ഐശ്വര്യമാണെന്ന് പിന്നെ ജയരാജ് പറയാറുണ്ട്. കാരുണ്യം എന്നുള്ള പേര് തന്നെ എൻ്റെ വീട്ടുപേര് പടത്തിന് അങ്ങോട്ട് ഇടുകയാണ് ചെയ്തത്. എല്ലാവരും വിചാരിക്കും കാരുണ്യം പടത്തിൻ്റെ പേര് ഇങ്ങോട്ട് ഇട്ടതാണ്, അതല്ല. നീ അടുക്കളയെക്കുറിച്ചാണ്. അടുക്കളയിൽ എപ്പോഴും തീ അണയാൻ പാടില്ല എന്ന് അമ്മ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പലായിട്ട് ഞങ്ങളൊരു ഒരു ചെറിയ ഇടിഞ്ഞൽ, ഒരു മൺവിളക്ക് കെടാതെ വയ്ക്കാറുണ്ട് അടുക്കളയിൽ, അമ്മയുടെ വാക്കിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. പിന്നെ പ്യുവർ വെജിറ്റേറിയൻ മാത്രമേ ഞങ്ങൾ പാകം ചെയ്യാറുള്ളൂ, കഴിക്കാറുള്ളൂ. ഇവിടെ വളരെ ശ്രദ്ധയാണ് അതിന്. അടുക്കളയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ലഘുഭക്ഷണം, ലഘുഭക്ഷണം വളരെ സിമ്പിളായിട്ടുള്ള, അതാണ് ഈ അടുക്കളയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ പാത്രങ്ങൾ ഞങ്ങൾ പലതിക്കുന്ന കളക്ട് ചെയ്യും. ചിലപ്പോൾ മൂകാമ്പിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഉടുപ്പിൽ നിന്നൊക്കെ നമ്മൾ പാത്രം വാങ്ങിയിട്ടുണ്ട് അല്ലേ. വെള്ളി പാത്രങ്ങളൊക്കെ, പൂജയ്ക്കുള്ള വെള്ളി പാത്രങ്ങളൊക്കെ ഞങ്ങൾ ഉടുപ്പിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. പലതിക്കിലും വെച്ച് കളക്ട് ചെയ്യും. ചിലപ്പോൾ വിദേശത്തുള്ള സംഭവങ്ങൾ വരെ ഞങ്ങൾ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഡൈനിങ്ങിന് ഹാളിൽ അല്ലെങ്കിൽ ടേബിളിൽ മാത്രം ഞങ്ങൾക്ക് ചില നിർബന്ധങ്ങളുണ്ട്. ചില ഏരിയ ഉണ്ട് ഞങ്ങൾക്ക്, ഓരോ കസേരയുണ്ട്. അതിൽ ഞാനിരിക്കുന്ന കസേരയിൽ വേറെ ആളിരിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ. അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇരിപ്പിന് ചില നിർബന്ധങ്ങളുണ്ട്. അതിൽ വേറെ ആൾക്കാരിരുന്നാൽ നമുക്കൊരു ഇതായിരിക്കും, ഒരു തമാശ, അത്രേ ഉള്ളൂ. പക്ഷേ അതൊക്കെ ഒരു രസമാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മളെ എനിക്ക് കിട്ടിയിട്ടുള്ള ഷീൽഡുകൾ, ഞാനൊന്നും അവരെല്ലാം എൻ്റെ ജീവിതമാണ്. ഒരു ഒരു ചിത്രം 100 ദിവസം ഓടിയിട്ടുള്ള ചിത്രങ്ങളുടെ ഷീൽഡുകൾ, മറ്റല്ലാതെ എനിക്ക് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളെല്ലാം എനിക്ക് മേലെ ഞാൻ ഉയർത്തി ആണ് വെച്ചിരിക്കുന്നത്. അത് എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിച്ച് ആദരിച്ച് വെച്ചിരിക്കും. എൻ്റെ വീടിൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത് ഈ വീടിനനുസരിച്ചിട്ടുള്ള ബെഡ്റൂമാണ്. അല്ലാതെ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ബാക്കി എല്ലാവരുടെയും ഏരിയ തട്ടി മാറ്റിക്കൊണ്ട് എനിക്ക് മാത്രമായിട്ടുള്ള വലിയൊരു പന്ത് കളിക്കാനുള്ള സ്ഥലമൊന്നും ഈ ബെഡ്റൂമിൽ വേണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരു കുഞ്ഞു വീട്, നന്മയുടെ വീട്, മനസ്സിലെ വീട്, നല്ല വീട്. കൈതപ്രത്തിന്റെ കുടുംബ വിശേഷങ്ങളിൽ നിന്നും ഇനി ഷോക്കേസിലേക്ക്. അവിടെ ചൂരൽ ഫർണിച്ചർ കാണാം ഇടവേളയ്ക്ക് ശേഷം.